ക്ഷേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരം വൺ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോറും ഡോലുണ്ട്, ചുണ്ടോറും ശീലുണ്ട്, കണ്ടാലും കൂടുംബം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേരാക്കാൻ നല്ല അട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടെ കുട്ടി കാത്തിരിക്കും നേരം വന്ന ചില്ലം ചില്ലാല. ും നേരം വന്നേ ജില്ലം ജില്ലാല.